ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന് എന്റെ യേശുവേ. പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന എന്റെ യേശുവേ. മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയും നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയേ, സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയേ. തിരുഹിതമാണെനിക്ക് ഏകപാതയൻ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന എന്റെ യേശുവേ. മനസ്സിലെ ആശ പോൽ നടന്നതെത്ര പാതകൾ, ഉലക സുഖങ്ങളെ ഇല്ല ശാന്തി തല്ലുമേ. ഒരു നൊടിയിൽ മറഞ്ഞു പോകുമേതു സ്നേഹവും, അനശ്വര സ്നേഹമോ നീ മാത്രമേകിടുന്നതും. അറിഞ്ഞൊരു മാത്രയിൽ അരികിലണഞ്ഞു ഞാൻ, അണമുറിയാത്ത നിൻ സ്നേഹപ്രവാഹം കുരിശിൽ കണ്ടു ദൈവമേ. നിറയും മിഴികളോടെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന എന്റെ യേശുവേ. തിരുമുറിപ്പാടുകളിൽ കേട്ടുവാങ്ങിയാർദ്രമായി മനസ്സിലെ നോമ്പരങ്ങൾ പങ്കുവച്ച വേളയിൽ തിരുമൊഴിപ്പൂക്കളാൽ ಸತ್ತನೋಡಿ ಸೌಖ್ಯಮೇಗಿನಿ ಅನನ್ಯ ಸ್ವಪ್ನಗಳೇ ತೆಳಿಚು ಪ್ರತ್ಯಾಶೈ ಅಗರ್ಮ ಬಂಧಗಳೇ ಕುದುಕ್ಕಿ ನಿನ್ ಸ್ನೇಹಕ್ಕೆ ಇದು ಪೋಲ್ ಸ್ನೇಹ ಮೇಕುವಾನ್ ಧರೆಯಿಲ್ಲಿ ನಂಜುರುಗಿ ಪ್ರಾರ್ಥಿಸಪ್ಪೋ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന എൻ്റെ യേശുവേ മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയും നാടുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയേ സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയേ തിരുഹിതമാണെനിക്ക് നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ.